ഗുരുവിന്റെ നേരിട്ടുള്ള വാക്കുകൾ പറയുന്ന ഏക മതം ഇതാണ്. ഒരു മതം അല്ലാതെയും ഏകമതത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് പലരും. അതും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ ഏകമതം എന്ന് പറയുന്നതിന് വളരെ ഉറപ്പുള്ള ഒരു സിദ്ധാന്തമാണ്. കാരണം ഇത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ഇതിനെ ഏകമതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സാമൂഹ്യ ജീവിതത്തില് എവിടെയൊക്കെ സംഘർഷങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം ഈ തത്വത്തെ, ഏകമതത്തെ അവതരിപ്പിച്ച് ആ സംഘർഷങ്ങളെയൊക്കെ ലഘൂകരിക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാക്കാം. അതാണ് ഈ ഏകമതത്തിൽ. ഇത് കേവലം മതങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. എന്നാൽ വ്യക്തമായിട്ട് ഇവിടെ ഏകമതം എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാമെന്നുള്ള ഒരു മതം ഇതാണ്, ഈ തത്വമാണ്. മതം എന്ന് വെച്ചാൽ ഇവിടെ തത്വം. ഇത് വളരെ പ്രാചീനമാണ്. എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആരും മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്ന് പറയുന്നത് ബുദ്ധന്റെ ഉപദേശമാണ്. ബുദ്ധനത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. ബുദ്ധന്റെ അഹിംസാ സിദ്ധാന്തം ഈ ഒരു തത്വത്തിലാണ്. എന്താണ്, എല്ലാവരും സുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാക്കിയാൽ നിങ്ങൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കും പോലെ എല്ലാവർക്കും ദുഃഖം അഹിതമാണ്. അതുകൊണ്ട് ആരോടും ദുഃഖം ആചരിക്കാതിരിക്കുക. ഇത് ബുദ്ധനത് തന്നെ പറയുന്നു. ഇതൊരു വളരെ പ്രാചീനമായ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഗീതയിലൊരു ആശയം പറയുന്നുണ്ട്. ആത്മഗമ്യേന സർവത്ര സമം പശ്യതി യോജന സുഖം വാർക്ക്. തന്റെ സുഖദുഃഖങ്ങളെ പോലെ തന്നെ മറ്റുള്ളവന്റെ സുഖദുഃഖങ്ങളെയും കാണണം. അവനാണ് യോഗി എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഗുരുവിടെ ഇത് പറയുന്നത് അഹിംസ എന്ന് പറയുന്ന ഒരാശയത്തിന്റെ ആവിഷ്കാരത്തിനോട് വേണ്ടിയാണ്. ബുദ്ധനും അതേ അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ ഇതിന് കുറച്ചുകൂടെ വിശദമായി ഇവിടെ ബുദ്ധൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് ഇവിടെ പറയുന്നത് ആത്മാവിന്റെ ഏകത്വം കൂടി പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്, ഈ ഏകമതത്തെ പറയുന്നത്. എല്ലാവരും എന്തുകൊണ്ട് സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു? അത് ആത്മാവ് സുഖസ്വരൂപമാണ്, ആത്മാവ് ഏകമാണ്. ഈ കാര്യം ബുദ്ധൻ പറയുന്നു. ആണ് ബുദ്ധൻ പറയുന്നതിൽ നിന്നും ഗുരു പറയുന്നതിൽ നിന്നും വരുന്ന വ്യത്യാസം. ഗീതയിലും ആത്മാവിന്റെ ഏകത്വത്തെ പറഞ്ഞിട്ട് പറയും. പക്ഷെ ബുദ്ധനും ഗുരുവും പറയുന്നതിൽ വരുന്ന വ്യത്യാസം, ബുദ്ധൻ ആത്മാവിന്റെ ഏകത്വത്തെ പറഞ്ഞിട്ട് അതിനെ സമർത്ഥിച്ചുകൊണ്ടല്ല പറയുന്നു. ഗുരു ആത്മാവിന്റെ ഏകത്വത്തെ സമർത്ഥിച്ചുകൊണ്ട് പറയുന്നു. പക്ഷെ ബുദ്ധൻ പറയുന്ന അഹിംസയാണ്. അതുകൊണ്ട് കൊല്ലരുത്. ഗീതയിലും ആത്മാവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. സുഖദുഃഖങ്ങൾ തന്റെ സുഖദുഃഖങ്ങളെ പോലെ എല്ലാവരുടെയും സുഖദുഃഖങ്ങളെ കാണണം. പക്ഷെ ഗീതയില് കുറച്ച് കൂട്ടിച്ചേർത്തു. ഗീതയിൽ അത് എവിടെ നിന്ന് വന്നു? ബുദ്ധന്റെ ഉപദേശം തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ഗീതയില് പുരോഹിതന്മാരെ കുറച്ചുകൂടെ കൂട്ടിച്ചേർത്തു. ഗീതയിൽ എന്താണ് കൂടുതലായി പറഞ്ഞത്? ഹിംസ, അതാണ് ഗീതയിൽ കൂടുതലായി പറഞ്ഞത്. ഇവിടെ ഇത് തന്നെയാണ് ജീവകാരുണ്യത്തിൽ പറയുന്നത്. എന്താണ്? എല്ലാവരും ആത്മസഹോദരരല്ലേ? ഇത്രയേ ഉള്ളൂ, ബാക്കിയില്ലേ? കൊല്ലുന്നതെങ്ങനെ ജീവികളെ? കാരണം അവിടെ എല്ലാവരും ആത്മസഹോദരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹോദരൻ എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം മതത്തിന്റെ കാര്യം പറയുമ്പോൾ അത് മനുഷ്യനാണ്. ഇവിടെ എല്ലാവരും സഹോദരരെന്ന് പറയുമ്പം ഉറുമ്പിനെ കൂടെ ചേർത്തുകൊണ്ടാവാം. ഉറുമ്പ് ഉൾപ്പെടെ സഹോദരൻ. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് പോരാ. അതാണ് സഹ ഉദരം, ഒരേ ഉദരം. ഒരു വയറ്റിൽ നിന്ന് പറന്നവരാണ്. പ്രകൃതി മാതാവ്, പ്രകൃതിയാകുന്ന മാതാവിൽ നിന്ന് പിറന്നതാണ് എന്ന് ഇന്നത്തെ സയൻസും പറയുന്നതാണ്. എല്ലാം പരിണമിച്ചു വന്നാണ്, ഒരിടത്തുനിന്ന് പരിണമിച്ചു വന്നാണ്. അപ്പോ ഒരു ഉദരത്തിൽ പിറന്നവരാണ് ഈ എല്ലാ ജീവജാലങ്ങളും. അപ്പൊ അത് ഹിംസിക്കരുതെന്ന് പറയുമ്പോ അവിടെ അത് പറയുന്നത് ഇത് തന്നെയാണ്. ഈ സുഖദുഃഖങ്ങളെ മുൻനിർത്തിയാണ് ഹിംസിക്കരുതെന്ന് പറയുന്നത്. കാരണം തന്റെ സുഖവും തന്റെ ദുഃഖവും തനിക്ക് തിരിച്ചറിയാം. അപ്പൊ മറ്റൊരു പ്രാണിയുടെ സുഖവും ദുഃഖവും അത് തിരിച്ചറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ അവിടെ തെല്ലും കൃപയറ്റ് അതിനോട് യാതൊരു പരിഗണനയില്ല. അതിനെ കൊല്ലുക, തിന്നുക, ഇതെങ്ങനെ ശരിയാവും? അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്. അതാ ഈ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ് അഹിംസയെ കുറിച്ച് ഗുരു പറയുന്നത്. മതത്തിന്റെ കാര്യം പറയുമ്പോൾ മനുഷ്യരോടാ പറഞ്ഞത്. പക്ഷെ ആത്മസഹോദരൻ എന്ന് പറയുമ്പോൾ അത് ഈ തത്വത്തിൽ നിന്നുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ഈ പറയാം, ഒരു സഹോദരൻ എന്ന് പറയുമ്പോൾ ഒരു പ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു തത്വമാണ് എല്ലാവരും. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ഇവിടെ തന്നെ പറയും എത്രാമത്തേണ? 24. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി. ഇത് രണ്ടും ആ ഒരു മതം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ്. ഇതല്ല, എങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കാം? ഒരു തരത്തിലല്ല, പലതരത്തിൽ മനസ്സിലാക്കാം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ, ഈ പറയുന്ന അവനിവനെന്നറിയുക എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. സർവപ്രാണികളെയും എവിടെയൊക്കെ നമുക്ക് നമ്മുടെ പോലെ തന്നെ പീഡ, ദുഃഖം, ഇത് എവിടെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അവിടെയല്ല. അതാണ്, അത് പ്രായോഗികമായൊരു നിർദ്ദേശമാണ്. അല്ലാതെ എന്താണോ എവിടെയൊക്കെ ജീവൻ കാണുന്നു അത് ഹനിക്കരുത് എന്നുള്ളതല്ല. കാരണം ജീവനെ ഹനിക്കാതെ മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല, അത് വാസ്തവമാണ്. കാരണം നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഒരുപാട് അണുക്കൾ, ജീവനുള്ളത് തന്നെ ഒരുപാട് അണുക്കൾ മരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ പീഡ തിരിച്ചറിയുന്നില്ല. അതാണ് ഒരു പീഡ എരുമ്പിനും വരുത്തരുതെന്ന് പറയുന്നതാണ്. മറ്റൊരു ജീവന്റെ പീഡ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ഈ കൃപ അല്ലെങ്കിൽ കരുണ ഇങ്ങനെയുള്ള വികാരങ്ങൾ വരും. ഇതൊക്കെ ഒരു വികാരമാണ്. അത് തിരിച്ചറിയുമ്പോഴേ നമുക്ക് വരത്തുള്ളൂ. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരില്ല. കാരണം ഇപ്പോൾ ഒരു പശാപ്പുകാരന്റെ ജോലി എന്താണ്? എന്നും അയാൾ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അയാൾ ആ പ്രാണികളൊക്കെ പിടയ്ക്കുന്നതും രക്തം വാർക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അയാളുടെ ഉള്ളിൽ ആ കരുണ എന്ന് പറയുന്ന വികാരം വരുന്നില്ല. കാരണം അയാൾ അതിനൊരു പീഡയായാലും തിരിച്ചറിയുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം എന്തോ സ്വാഭാവികമായ ഒരു കാര്യം അത്ര. അപ്പോൾ മറ്റുള്ളവരുടെ ആ പീഡ വേദന അത് നമ്മളെപ്പോഴാണ് ഇവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അവിടെയാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം വരുന്നത്, ഒരു കരുണ കൃപ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊല്ലാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം വന്നില്ലെങ്കിൽ അവൻ കൊല്ലും, അഹിംസിക്കും. അത് അഹിംസയാണെന്ന് ഒരു ബോധം അവനുണ്ടാകത്തില്ല. മറ്റുള്ളവനെ പീഡിപ്പിക്കുകയാണെന്നൊരു ബോധം ഉണ്ടാകത്തില്ല. അപ്പോ ഹിംസിക്കരുത് എന്ന് പറയുന്നത് പര പീഡയെ തിരിച്ചറിയുന്ന ഭാഗത്താണ് ഈ ഉപദേശം വരുന്നത്, അല്ലെങ്കിൽ അത് അപ്രായോഗികമായിരിക്കും. കാരണം ഒന്നിനെയും കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പറ്റൂ? ചെല്ലൂറി സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ. അതിനെ കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിലും എന്ത് ചെയ്യുന്നു? കൊല്ലുന്നില്ല. അപ്പൊ സാങ്കേതികമായി അത് കൊല തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് വെജിറ്റേറിയൻ കൊണ്ട് ഞാനും ഇവിടെ വന്ന് ഇരുന്നപ്പോൾ തന്നെ എത്രയോ ജീവികൾ ഇവിടെ ഹനിക്കപ്പെട്ടു. ഞാൻ നടക്കുമ്പോൾ എത്രയോ ജീവികൾ അവിടെ കൊല്ലുന്നു. പക്ഷെ നമ്മളാ പീഡ ഹിംസ എത്രമാത്രം മനുഷ്യൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ആ തിരിച്ചറിവിന് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരിലും അഹിംസ എന്ന് പറയുന്ന ഒരു ആദർശം വരുന്നതും അവനിൽ കരുണ കൃപ എന്നെല്ലാം ഇവിടെ പറയുന്നത്. കൃപയേറ്റ് ഭുജിക്കുക അതുപോലെ. അപ്പൊ അത് ജീവികളിലൊക്കെ ഈ ഇതിന്റെ വേദന ദുഃഖം അതിന്റെ പ്രകടഭാവം വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ ഒരുപാട് ജീവികളൊക്കെ വന്നു, പക്ഷെ അവിടെ നിന്ന് ഞാൻ അതിന്റെ അഹിംസ എനിക്ക് പ്രകടമായി അനുഭവപ്പെട്ടില്ല. ഒരു സസ്യത്തെ അങ്ങനെ ഞാൻ മുറിച്ചെടുക്കുമ്പോഴും എന്താണോ അത് നിലവിളിക്കുകയാണെങ്കിൽ അവിടെയും എന്റെ മനസ്സിലെന്ത് വരും? കരുണ വരും. അതാണ് ഈ പ്രകടമാകുക എന്ന് പറയുന്നത്. ഒരു കോഴിയെ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിലവിളിക്കുമ്പോൾ അത് തന്റെ നിലവിളി പോലെയാണെന്ന് അവന് തോന്നുന്നു. പിന്നെ ഒരു നിയന്ത്രണമില്ലാതെ കൊല്ലുക. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ പ്രതികരണം, അതാണ് നമ്മളിൽ അങ്ങനെ ഒരു വികാരത്തെ ഉണ്ടാക്കുന്നത്. ഒരാളെ ഒരടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കരഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അയാൾ കരയുകയാണെങ്കിൽ അപ്പം നമ്മുടെ മനസ്സിൽ അടിക്കുന്നവന്റെ മനസ്സിലൊരു ഇത് വരും. അവന്റെ മനസ്സ് അതിനെ തിരിച്ചറിയുന്നവരുടെ മനസ്സാണെങ്കിൽ, അല്ലെങ്കിൽ വരത്തില്ല. ചിലർ നിഷ്ഠുരമായി ക്രൂരമായൊക്കെ കൊല്ലാറുണ്ട്. ഈ തീവ്രവാദികളൊക്കെ കൊല്ലുന്നത് പുണ്യമാണെന്ന് കരുതുന്നു. എന്നിട്ട് അവർ ബോംബൊക്കെ പെട്ടിവെച്ച് സ്വയം മരിക്കുന്നു, മറ്റുള്ളവർ കൊല്ലുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അവരെ ധാരണ എന്താണ്? ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാമെന്ന്. സ്വർഗത്ത് പോകാം, വീരസ്വർഗം. ഗീതയിലും അത് തന്നെ പറയുന്നു, അതോവ പ്രാപ്സിസി സ്വർഗം ജിത്വ ഭൂക്ഷസി മഹി. ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിലുള്ളതല്ല, എല്ലായിടത്തും കുഴപ്പമുണ്ട്. ചത്തു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്ത് പോവാം, അവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിക്കാം. അർജുനനോട് കൃഷ്ണൻ പറയുന്നു, അല്ല, ജയിച്ചു കഴിഞ്ഞാലോ ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിക്കും. അപ്പൊ അർജുനൻ ചോദിച്ചു, അതെങ്ങനെ കൊല്ലുന്നത്? ഇത് കൊല്ലുന്നവര് ഇപ്പൊ ശത്രുക്കളെ കൊല്ലുകാനാണെങ്കിൽ ശരി അല്ലേ, മിത്രങ്ങളെങ്ങനെ കൊല്ലും, ബന്ധുക്കളെ എങ്ങനെ കൊല്ലും? അപ്പോഴാണ് പറയുന്നത്, നീ കൊല്ലുന്നില്ല, കൊല്ലിക്കുന്നില്ല എന്ന് വിചാരിച്ചങ്ങ് ഒന്നാ മതി, എത്ര എളുപ്പമാണ്. നീ കൊല എന്നിൽ ലേശിക്കുന്നില്ല, കൊലയുടെ പാപം എനിക്കില്ല, ഞാൻ നിർഗുണനായ ആത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാണ്. അതില് ഈ നിർഗുണനായ ആത്മാവാണെന്ന് പറയുന്നത് ശരി, നിസ്സംഗമായി പ്രവൃത്തി ചെയ്യണം, ഒരാസക്തി ഇല്ലാതെ മനുഷ്യൻ പ്രവൃത്തി ചെയ്യണമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ കൊല്ലുക എന്ന് പറയുന്നതിന് ശരിയാകും, ഹിംസിക്കുക എന്ന് പറയുന്നതിന് ന്യായീകരണമില്ല. മറ്റേത് ശരിയാണ്, പകുതി ശരിയാണ്. ഞാൻ അസംഗനാണ്, അതുകൊണ്ട് കൊല്ലാം. അപ്പോ അതിൽ വരുന്ന ഏറ്റവും വലിയൊരു ദോഷം ഇവിടെ എന്താണ്? തെല്ലും കൃപയറ്റ്, യാതൊരു കൃപയും ഇല്ലാതെ. കൃപ എന്ന് പറയുന്ന ഒരു വികാരത്തെ അവിടെ ക്യാൻസൽ ചെയ്യും. കരുണ എന്ന് പറയുന്ന ഒരു വികാരം അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോ എല്ലാവരുടെയും സുഖദുഃഖങ്ങളെ തന്റെ സുഖദുഃഖം പോലെ കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? അസംഗനായിട്ട് ഇതാണ് ആദ്യം പറയുന്നത്, അവസാനം വരും പറയുന്നുണ്ട് കൊല്ല് കൊല്ലുക എന്ന് പറയുമ്പം ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യം ഉണ്ട്, അതിന് പരിഹാരമില്ല. ആ വൈരുദ്ധ്യം ഒന്നും ഇവിടെ കിടക്കും. അപ്പോ ഞാൻ കൊല്ലുന്നുമില്ല, ആരെയും കൊല്ലിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളെ സംബന്ധിച്ചൊക്കെ ശരിയാണ്. എനിക്കിപ്പോ എന്ത് ചെയ്യാം? എന്റെ മുമ്പ് ഇരിക്കുന്ന ഒരാളിന്റെ കഴുത്ത് തൊട്ട് എന്താണ് ഞാൻ പറയും? ഞാൻ ആത്മാവാണ്, എന്നെ ഒന്നും ബാധിക്കുന്നില്ല, ഞാൻ കൊല്ലുന്നില്ല, കൊല്ലിക്കുന്നില്ല, ഇതൊക്കെ പറയാം. പക്ഷേ അവിടെ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണോ എന്താണ് എന്താണ് വിട്ടുപോകുന്നത്? ഈ ചാകുന്നവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉണ്ടോ അവിടെ ചാകാൻ വിധിക്കപ്പെട്ട ഒരുത്തനുണ്ട്. ഇവന്റെ കഴുത്തിൽ ഈ വാള് വയ്ക്കുമ്പോഴത്തേക്ക് അവനും അവനോട് പറഞ്ഞില്ലല്ലോ, ഇത് കൊല്ലുന്നവനാണോ പറയുന്നത്? നീ ആത്മാവാണ്. ശരിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അവനെ വിളിച്ച് ഉപദേശിക്കുന്നത് നിന്നെ കൊല്ലാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ചോണം. ഇപ്പൊ കഴുത്ത് ഈ നമ്മുടെ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന പോലെ, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ ആദ്യം എന്ത് ചെയ്യും? നമ്മളെ അങ്ങ് മയക്കും. മയക്കിയിട്ട് ആവശ്യമുള്ളത് കീറി മുറിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രശ്നമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഉപദേശം ശരിയാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ചാകുന്നവനെ വിളിച്ച് ആദ്യം ഉപദേശിക്കണം. അല്ലെ, നിന്നെ കൊല്ലാൻ പോവുകയാണ്, നീ ആത്മാവാണ്, ഇപ്പം നിന്റെ തല വേറെ കിടക്കും. അപ്പോ നീ വിചാരിച്ചോണ്ട ഞാൻ മരിക്കുന്നില്ല, എന്നെ ആരും കൊല്ലുന്നുമില്ല, ആത്മാവിനും മരണമില്ല, നയനം ചിന്തന്തി ശാസ്ത്രം, ഇതൊക്കെ ആദ്യം ഇവൻ അനസ്തേഷ്യ കൊടുക്കണം. ആർക്ക്? മരിക്കുന്നവന്. അതെല്ലാം കൊടുത്തതിന് ശേഷം, അവനെ റെഡിയാക്കി നിർത്തിയതിന് ശേഷം ഈ അനസ്തേഷ്യ അവന് ഏറ്റെങ്കിൽ, ഈ അനസ്തേഷ്യക്ക് പ്രത്യേക ഡോക്ടറാണ്. അപ്പോ ഈ അടുത്ത കാലത്ത് തന്നെ അനസ്തേഷ്യ ടേബിളിൽ കയറ്റി ഒരു ചെറിയ ഓപ്പറേഷൻ. അപ്പൊ അനസ്തേഷ്യയുടെ ഒരു പ്രത്യേക ഡോക്ടറാണ്. ഡോക്ടർ നമ്മളൊന്ന് കണ്ട ആദ്യം അഭിപ്രായങ്ങളൊക്കെ തിരക്കും, നമ്മുടെ ശാരീരിക സ്ഥിതി അങ്ങനെയൊക്കെയാണ്. തിരക്കിയതിന് ശേഷം നമ്മളെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ അയാൾ പറയും, ഇതാ മയക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ മരുന്ന് വരും. എന്നിട്ട് അയാൾ അവിടെ മുഴുവൻ സമയം നിൽക്കുകയാണ്. അയാളാണെങ്കിൽ അയാളുടെ അസിസ്റ്റന്റ് നിൽക്കും. എന്താണ്, നമ്മൾ മുഴുവൻ സമയം മയങ്ങി കിടക്കണം. ഓപ്പറേഷൻ തീരുന്നത് മൂന്നോ നാലോ മണിക്കൂറാണെങ്കിൽ ആ നാല് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? മയങ്ങി തന്നെ കിടക്കണം. അതുപോലെ ഇങ്ങനെ ഒരുത്തനെ അറുക്കുകയാണെങ്കിൽ, കഴുത്തറുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവന് ഉപദേശം കൊടുക്കണം. എന്താണോ, എന്താ നിന്നെ കൊല്ലാൻ പോവുകയാണ്, നീ ആത്മാവാണ്, അത് എന്നിട്ട് അവനെ തയ്യാറാകണം. അവൻ പറയണം, ശരി ഇത്രയും കേട്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്താണോ, ഞാൻ ആത്മാവാണ്. ഇനി അർത്ഥം ഒരു പ്രശ്നമുണ്ട്. ഇത് ഈ കൊല്ലാൻ പോകുന്ന ചാകുന്നവൻ അനസ്തേഷയില്ല, എന്നിട്ട് കൊല്ലുന്നവനാണ് ഉപദേശം മുഴുവൻ. ഇതെങ്ങനെ ശരിയാവും? നമ്മുടെ ഈ ഞാൻ ഗീതയെ പലകണ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മനസ്സിലായി? അപ്പോ ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വ്യാഖ്യാനിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആചാര്യന്മാര് എഴുതി വെച്ചിരിക്കുന്ന ഭാഷ്യങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കുന്നു. അതെന്റെ ജോലി ചെയ്യുമ്പോൾ ഞാനത് ചെയ്യും. ഇപ്പൊ ഞാൻ പറയുന്ന എന്റെ അഭിപ്രായം, മനസ്സിലായോ? കൊല്ലുന്നവനെ മാത്രം റെഡിയാക്കുക, ചാകുന്നവന് ഉപദേശം ഇല്ലാതിരിക്കുക, ഇത് അനീതിയാണ്. കൊല്ലുന്നത് തങ്കൾ വരിൽ പ്രിയമാ, ഇവര് പറയുന്നതാണ് കൊല്ലുന്നത് നിന്നിലാണ് വരുന്നതെങ്കിൽ നിനക്കത് ഇഷ്ടമാവും. കൊല്ലാൻ പോകുന്നത് ശരിയായ തയ്യാറെടുപ്പോടുകൂടിയാ പോകുന്നത്. അവന് കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് റെഡിയായി. ഗീത പറയുന്നവരല്ല ഇതാ പറയുന്നത്. എന്താണോ, കൊല്ലാം, കുഴപ്പമൊന്നുമില്ല, ശരിയായ കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലാം. ഗുരു ചോദിക്കുന്ന ഇതാണ്, ഇടോ കൊല്ലുന്നത് നിന്നെയാണ്, ഈ കൊല്ലാൻ പോകുന്നവനാണെങ്കിൽ അവനത് ഇഷ്ടമായിരിക്കും. അവനതൊരിക്കലും ഇഷ്ടമാകത്തില്ലല്ലോ. അവനത് ഇഷ്ടമാകുന്ന കാര്യമില്ല. മറ്റുള്ളവരെ കൊല്ലാൻ പറയുകയാണ്, നീ കൗൺസിൽ ചെയ്യാണ്, നീ കൊല്ല് എന്ന് പറയും. ഇത് പല മതങ്ങളിലും ഉണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾ. ഗുരു നടരാജനോട് ചോദിച്ചെന്നാണ് പറയുന്നത്. നടരാജൻ എഴുതിയിരിക്കുന്നത്, കൃഷ്ണൻ കൊല്ലാൻ പറഞ്ഞ് ശരിയാണോ എന്ന് ചോദിച്ചു എന്നാണ്. എന്നിട്ട് ഗുരു തന്നെ പറഞ്ഞെന്ന്, ആ അയാള് പിന്നീട് പശ്ചാത്തപിച്ചിരിക്കും. ആര്? കൃഷ്ണൻ അല്ലെന്ന് അവർ പറയുന്നത്, അർജുനും പശ്ചാത്തപിച്ചെന്നാണ് ഗുരുകുലക്കാർ പറയുന്നത്, അവരുടെ വ്യാഖ്യാനം. അർജുനൻ എന്തിനാ പശ്ചാത്തപിക്കുന്നത്? അർജുനോട് കൊല്ലാൻ പറഞ്ഞു കൊന്ന് അത്ര തന്നെ. കൊല്ലിച്ചവനല്ലേ പശ്ചാത്തപിക്കേണ്ടത്? കൊല്ലിച്ചവൻ പശ്ചാത്തപിച്ച കഥ പോട്ടെ, ആ സംഭവം മാത്രം, ആശയം മാത്രം ഇവിടെ താണ്. കഥയിൽ പോയ ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പോ അവിടെ ആത്മാവ് അസംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഹിംസയെ ന്യായീകരിക്കാൻ പറ്റില്ല. ഗീതയിൽ വരുന്ന ഒരു പ്രധാനമായ തകരാറ് അതാണ്. ആത്മാവ് അസംഗമാണ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് ഹിംസയെ ന്യായീകരിക്കും. അത് ഏതുപോലെ സ്വർഗത്ത് പോയാൽ സ്വർഗത്ത് പോകാൻ അതുകൊണ്ട് കൊല്ലാമെന്ന് പഠിപ്പിക്കുന്നത് പോലെ, ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം. ഇത് കൊല്ലുന്നത് കൊല്ലുന്നവൻ മെടുക്കനാണെങ്കിൽ അവൻ ഒരുപാട് പേരെ കൊല്ലും. പക്ഷെ കൊല്ലപ്പെടുന്നവൻ മരിക്കുന്നവർക്ക് അത്ര സമ്മതമായ കാര്യമായിരിക്കും. അത് അവനവന്റെ ജീവിതം വെച്ച് നോക്കിയാൽ മതി. മരണം ഒഴിവാക്കാൻ പറ്റുന്ന മരിക്കും. പക്ഷെ നമ്മൾ ആരെങ്കിലും കൊല്ലുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണ്? ആർക്കെങ്കിലും ഇഷ്ടമാണ്? അപ്പൊ അവിടെ കൊല്ലുന്നവനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, മരിക്കുന്നവനെ കുറിച്ച്, അവന്റെ വേദനയെ കുറിച്ച്, അവന്റെ ദുഃഖത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു തത്വശാസ്ത്രം. അത് അവിടെ അതൊരു പരാജയമാണ്. ആ ഭാഗത്തിൽ ഗീത എന്ന് പറയുന്ന ഒരു തികഞ്ഞ പരാജയമാണ്, ഒരു സംശയം. അതിന് ചെല്ല് പറയുന്നുണ്ട് ഗീതയിൽ എന്താണ്, അങ്ങനെ ഹിംസയൊന്നും പറയുന്നില്ല. അതാരാ പറയുന്നത്? ആരാണ് ഗീതയിൽ അഹിംസയില്ലെന്ന് പറയുന്നവരാണ്? അല്ലല്ല, അവര് ഹിംസ ഉണ്ടെന്നാ പറയുന്നു, മനോവാദികൾ പറയുന്നു ഹിംസയുണ്ട് അതുകൊണ്ട് കൊല്ലണമെന്നാണ്. ആരെതിർക്കാൻ വരുന്നവരെയൊക്കെ കൊല്ലണം എന്നാണ്, ശത്രുക്കളെ കൊല്ലണമെന്നാണ് മനോവാദികൾ വ്യാഖ്യാനിക്കുന്നു. ഹിംസ ഉണ്ടെന്ന് തന്നെയാണ്. ഹിംസയില്ലെന്ന് പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, സംസ്കൃതം അറിയാത്തതുകൊണ്ട് വായിച്ച് മനസ്സിലായില്ല. അത് മൂപ്പർക്ക് സംസ്കൃതം അറിയത്തില്ല, പുറത്തു പോയി. പിന്നെ അനാസക്തിയോ? ഗീതയില് പിന്നെ എന്താണ് ഹിംസയൊന്നുമില്ല എന്നാ പറയുന്നത്? എന്ന് വെച്ചാ പിന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഈ യുദ്ധ സന്ദർഭത്തിൽ ഈ ഗീത പറഞ്ഞൊന്നും ശരിയായില്ല. അതൊക്കെ ആന്തരികമായ സംഘർഷങ്ങളും മറ്റ് കാര്യമാണ്. ആരുടെ? അത് തന്നെ പറയുന്ന ഗീത ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ അതൊന്നും ശരിയല്ല, അങ്ങനെ പറഞ്ഞൊന്നും ശരിയല്ല. പിന്നെ അത് അതിനൊക്കെ വേറെ ചില നമ്മുടെ രാഷ്ട്രീയ ചരിത്രമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇതിന്റെ ഇടയിൽ അത് പറയുന്നുണ്ട്, വിഷയം മാറി. എന്തുകൊണ്ട് ഗാന്ധി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനൊക്കെ വേറെ ചരിത്രമുണ്ട്. പ്രധാനമായ കാരണം ഇത് തന്നെയാണ്. ഒന്ന്, സംസ്കൃതം അറിയത്തില്ല. ഈ സംസ്കൃതം അറിയാത്തവരെല്ലാം ഇത് പറയും, സ്വാമിമാരെല്ലാം പറയും. എന്ന് വെച്ചാൽ അവർക്കത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. സംസ്കൃതം വായിച്ചാൽ മനസ്സിലാകാത്തവർ പറയും എന്താണ് ഗീതയിൽ കൊല്ലാൻ പറയുന്നില്ല എന്ന് പറയും. പിന്നെ ഈ കൊല്ലാൻ പറയുന്നു എന്നറിഞ്ഞിട്ടും ന്യായീകരിക്കുന്നവരുണ്ട്, ഹിംസ ശങ്കരാചാര്യ പോലെയുള്ളവരുണ്ട്. ശങ്കരാചാര്യ എന്താ പറയുന്നത്? ശങ്കരാചാര്യ പറയുന്നത് അർജുനന് കൊല്ലാൻ വന്ന് മുട്ടി നിൽക്കുകയായിരുന്നു. നമ്മൾ പറയാറില്ല മുട്ടി നിൽക്കുന്നു എന്ന് പറയാറില്ല. എന്ന് വെച്ചാൽ എന്താണ്? ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാ, മുട്ടി നിൽക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് മുട്ടി നിൽക്കുകയാണ് എന്ന് പറയും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് മുട്ടി നിൽക്കും. അപ്പൊ അത് ചെയ്താലേ നമുക്ക് എന്തോ ഒരാശ്വാസം വരും. അങ്ങനെ ചില കാര്യങ്ങളെന്തേ മനസ്സിലായോ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവോ? നമ്മൾ നിത്യജീവിതത്തിലുള്ള അനുഭവം. ഇന്ന് ഞാൻ രാവിലെ കാർ ഓടിച്ചു വരുമ്പോഴേ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മുട്ടി നിന്നു. പിന്നെ ഇവിടെ രണ്ടു മണിക്കൂർ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല, ഇവിടെ വന്നിട്ടാ. പിന്നെ ഇതുപോലെ അർജുനന് കൊല്ലാൻ മുട്ടി നിന്നു എന്നാണ് ആര് പറയുന്നത്? അങ്ങനെ അപ്പോ എന്തായാലും കൊല്ലും. അപ്പോ അതിന്റെ തടസ്സങ്ങൾ മാറ്റി, ഇത്രയേ ഉള്ളതുമാണ്. ആര് പറയുന്നു? ശങ്കരാചാര്യ. അല്ലാതെ ഭഗവാൻ കൊല്ലാനായിട്ടൊന്നും പറഞ്ഞില്ല. കൊല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഗീതയില്. കൊല്ലാനായിട്ടൊന്നും പറഞ്ഞില്ല, തടസ്സങ്ങൾ മാറ്റിക്കൊടുത്തു അത്രയേ ഉള്ളൂ. പറഞ്ഞില്ലെങ്കിലും കൊല്ലുമായിരുന്നു. പക്ഷേ അർജുനൻ വളരെ എന്താണ് അഹിംസാവാദിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് കൊല്ലാൻ വയ്യ, ദേവി ഇത് പ്ലീസ് എന്നെ കൊണ്ട് കൊല്ലിക്കരുത്, എനിക്കിത് വയ്യ. അതായത് ഈ മനുഷ്യ ഈ ഹിംസ അഹിംസ എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ സാഹചര്യം അനുസരിച്ചാണ് അല്ലേ. ഇപ്പോ പല ഡോക്ടർമാർക്കും എന്താണ് അവരുടെ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരൊക്കെ അവർ ഓപ്പറേഷൻ ചെയ്യും. സ്വന്തം കുഞ്ഞ് ആണ് ടേബിളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ വേറെ ആരെങ്കിലും ഏർപ്പെടുത്തും. കാരണം എന്തുകൊണ്ട്? സാധാരണ അവർ ഓരോ ശരീരം കരി മുറിക്കുന്നതെന്ന് അവർ പഠിച്ചിട്ടുള്ളതാണ്, അവരുടെ തൊഴിലാണ്. പക്ഷെ സ്വന്തം കുഞ്ഞിന്റെ കാര്യം വരുമ്പോ പല ഡോക്ടർമാരും ഒന്ന് അറയ്ക്കും. പെട്ടെന്നൊരു വൈകാരികമായ ഭാവം വന്ന് തന്റെ കയ്യിലിരിക്കുന്ന ബ്ലേഡ് ഒന്നും പിശകായിപ്പോയ കുഞ്ഞിനെന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു ഇത് വന്നാൽ മറ്റൊരു കുട്ടി ചെയ്യുമ്പോൾ അത് വരത്തില്ല. സ്വന്തം കുഞ്ഞാകുമ്പോൾ അങ്ങനെ ഒരു ഇത് വരും. അതുകൊണ്ട് പലർക്കും അത് ചെയ്യാം. കുറച്ച് വൈകാരികമായ ഭാവങ്ങളുള്ളവരാണെങ്കിൽ, ഇമോഷണലാണെങ്കിൽ അവർ ചെയ്യത്തില്ല, വേറെ ആരെങ്കിലും ഏൽപ്പിക്കത്തില്ല. അതുപോലെ സ്വന്തം ഗുരുവിനെയും മറ്റുള്ളവരെയും ഒക്കെ കൊല്ലണമെന്ന് പറഞ്ഞപ്പം അർജുനൻ പൂർണ്ണമായും ഒരു അഹിംസാവാദിയായി. കൊല്ലാതെ ഇത് അവസാനിക്കില്ല എന്നറിയാന്നുള്ളത് കൊണ്ടാണ് ശരിക്കും അവിടെ അർജുനന് ഒരു മാറ്റം വരികയാണ്. അപ്പൊ അഹിംസയിലേക്ക് ഒരാൾ തിരിയുമ്പോൾ, നമ്മളൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാള് ഒരു കാട്ടാളന് മനപരിവർത്തനം വരുത്തി എന്ന് കേട്ടിട്ടില്ലേ? ഏത് കാട്ടാളന്? വാൽമീകി. ഒരു കഥയുണ്ടല്ലോ. അപ്പൊ മനുഷ്യന് ചിലപ്പോൾ ഇങ്ങനെ ചില മാറ്റങ്ങൾ വരും. വരുമ്പോൾ അതിനെ അവിടെ വെച്ച് അത് പരിവർത്തനപ്പെടുത്തിയാൽ അവിടെ നിന്ന് മാറിപ്പോകും. ബുദ്ധന്റെ കഥയിൽ പറയുന്നുണ്ട്, അങ്കുലിമാൻ എന്ന് പറയുന്ന ഒരു വലിയ ക്രൂരനെ ബുദ്ധന്റെ അടുത്ത് നിന്നും ബുദ്ധൻ എന്ത് ചെയ്തു? അയാള് 100ഓ 1000ഓ എത്രയൊക്കെ കൊന്നു, പിന്നെ ഒന്നുകൂടെ മതി. ആ കൊലയ്ക്ക് വേണ്ടിയിട്ടാണ് ആരെ അടുത്ത് ചെല്ലുന്നത്? ബുദ്ധന്റെ അടുത്ത് ചെല്ലുന്നത്. അയാളെ പരിവർത്തനപ്പെടുത്തിയെന്നാണ്. അപ്പൊ അങ്ങേറ്റ ഹിംസാവാദിയായ ഒരാള് അയാളുടെ മനസ്സിൽ അഹിംസയുടെ ഒരു പരിവർത്തനം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ എങ്ങോട്ട് നയിക്കണം? വീണ്ടും ഹിംസയിലേക്കാണോ നയിക്കേണ്ടത്? അഹിംസയിലേക്കാണ്. അഹിംസയിലേക്കാണ് നയിക്കേണ്ടത്. അങ്ങനെ നയിക്കാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആധ്യാത്മിക ഉപദേശത്തിന് ഒരർത്ഥമില്ല. എന്തുകൊണ്ട്? ആധ്യാത്മിക ഉപദേശം കൊണ്ട് ആരിലും ഒരു പരിവർത്തനവും വരില്ലെന്നാ വരുന്നത്. അതെ, ഒരു ഉപദേശവും എല്ലാ ലോകത്തിലുള്ള എല്ലാ ഉപദേശവും വ്യർത്ഥമായി പോകും. അതിനൊക്കെ വേറെ ഉദാഹരണങ്ങളുണ്ട്, അങ്ങോട്ടും ഞാൻ അധികം കിടക്കുന്നില്ല. അപ്പോ കൊല്ലുക, കൊല്ലിക്കുക എന്ന് പറയുന്നത് ആത്മാവേകമാണ്, അസംഗമാണ്. അതുകൊണ്ട് നിനക്ക് കൊല്ലാം, കൊല്ലാം എന്ന് പഠിപ്പിക്കുന്നത് തികച്ചും അസംബന്ധമാണ്. അതിനെന്തൊക്കെ ന്യായീകരണങ്ങളും ഉണ്ടായാലും ശരി, ഏത് ഭഗവാൻ പറഞ്ഞാലും ശരി, അത് തെറ്റ് തന്നെയാണ്. കാരണം അവിടെ കൊല്ലപ്പെടുന്നവനെ കുറിച്ചുകൂടെ ചിന്തിക്കണം. അതാണ് മനസ്സിലായത്. കൊല്ലപ്പെടുന്നവനെ, മരിക്കുന്നവനെ കുറിച്ചുകൂടെ ചിന്തിക്കണം. അപ്പോൾ ഒരാൾക്കും വേറൊരാളെ കൊല്ലാനുള്ള അവകാശമൊന്നുമില്ല. അതൊരു മതത്തിന്റെ പേരിലായാലും അതാണ് ഗുരു പറഞ്ഞത്. പിന്നീട് പശ്ചാത്തപിച്ചിരിക്കും, പശ്ചാത്തപിക്കാനുള്ള വിവേകം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പശ്ചാത്തപിക്കില്ല. കശാപ്പുകാരൻ എന്തെങ്കിലും പശ്ചാത്തപം തോന്നും? ഇല്ല, തോന്നണമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? മറ്റുള്ളവന്റെ വേദന അറിയുകയും അവനെ തിരിച്ചറിവ് വരികയും ചെയ്താലേ ഉള്ളൂ. ആ പ്രതികരണം അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയാലേ ഉള്ളൂ. അതൊന്നും കൊല്ലുമ്പം അവനിൽ നിന്നുണ്ടാകുന്ന ആ പ്രതികരണം എന്ത് ചെയ്യണം? അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കണം. ആ അസ്വസ്ഥ എന്ന് പറയുന്ന അവൻ എപ്പോഴാണോ കൊല്ലപ്പെടുന്നത് അപ്പോഴുണ്ടാവും. നീ അസംഗനായി ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അസംഗനായി ആത്മാവാണെന്നൊക്കെ പറഞ്ഞ് കൊല്ലാം. പക്ഷെ അവൻ കൊല്ലപ്പെടുന്ന സമയം വരുമ്പോ അവൻ എന്ത് ചെയ്യും? അവനും ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, പ്രതിരോധിക്കും. അതാണ് അതിന്റെ തെളിവ്. കൊല അവൻ ഇഷ്ടപ്പെടുന്നില്ല. ആരായാലും ശരി, നിങ്ങളാരെങ്കിലും കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ കൈയെടുത്തൊന്ന് പൊക്കും, തടയാനെങ്കിലും ശ്രമിക്കും, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. പിന്നെ അതിധീരന്മാരായ യോദ്ധാക്കള് യുദ്ധ മുന്നണിയിലൊക്കെ നിൽക്കുമ്പോൾ അപ്പൊ അവരുടെ മനസ്സ് ഭ്രാന്ത് പിടിക്കുകയാണ്. അത് സാമാന്യ ബുദ്ധിയല്ല. അത് അവിടത്തെ അവസ്ഥ വേറെ ഒന്നാണ്. കാരണം ഇപ്പൊ യുദ്ധ മുന്നണിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പോ ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം ചെയ്യുന്ന രണ്ടു കൂട്ടർ ഒരൊറ്റ ചിന്തയുള്ളൂ. എന്താണ്? എതിരാളിയെ കൊല്ലുക. എന്തുകൊണ്ടാണ് ആ ചിന്ത വരുന്നത്? എന്തുകൊണ്ടാണ്? ജയിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ താൻ കൊല്ലപ്പെടും. മറ്റവന്റെ കയ്യിൽ ഇരിക്കുന്ന എന്താണോ AK-47 ആണ്. തന്റെ കയ്യിൽ ഇരിക്കുന്ന എന്താണ്? AK-47. ആരാണോ ആദ്യം കറക്റ്റായി വെടിവെക്കുന്നത് അവൻ അതിജീവിക്കും, മറ്റവൻ ചാകും. അപ്പൊ അവിടെ കൊല്ലുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. അല്ല, കൊല്ലാൻ വേണ്ടി മാത്രമല്ല, രണ്ട് നേതാക്കന്മാര് തോക്കും കൊടുത്ത് വിടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലെന്ന് പറഞ്ഞു. കൊല്ലാതെ എങ്ങനെ പരാജയപ്പെടുത്താൻ? അവന്റെ AK-47 ആയിരിക്കുന്നത് അല്ല എങ്ങനെ പരാജയപ്പെടുത്തും? കൊല്ലുകയുള്ളൂ, വേറൊരു കൊല്ല. അപ്പോ ഇപ്പൊ സുരേഷിന്റെ AK-47 കൊടുത്ത് വിട്ടാ, സുരേഷ് അവിടെ ചെന്ന് ചിന്തിക്കും ഇവനെ ഈ വെടിവെക്കാതെ എങ്ങനെ പരാജയം. അപ്പോഴത്തേക്ക് ഇടപാട് ചെയ്യുള്ളൂ. പിന്നെ സുരേഷ് എന്ന് പറയുന്നൊരു പടക്കം പോലെ കിടക്കും, കൂട്ടി പറക്കി കൂട്ടി എടുക്കാനും ഒക്കത്തില്ല. AK-47 ഒക്കെ വെച്ച് ഫയർ ചെയ്താലേ പിന്നെ എല്ലാം 1 കിലോമീറ്റർ ദൂരെയാണ് കിടക്കുന്നത്, അടുത്തൊന്നും കാണത്തില്ല, ശരീരമൊക്കെ അരിപ്പയായിപ്പോ. മനസ്സിലായോ? അവിടെ ചെന്ന് ചിന്തിക്കാനൊന്നും നോക്കില്ല. അപ്പൊ അവിടെ ചെന്ന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, എന്താണ്? അവനെ കൊല്ലണം. എന്തിന്? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. അത്തരം സന്ദർഭങ്ങളിൽ അവന്റെ മനസ്സ് സമനിലയിലല്ല, ഒരു ഭ്രാന്തമായ ആവേശമാണ്. അതും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊല്ലുന്നത്. അപ്പൊ കൊല്ലുന്നവനൊരിക്കലും മരിക്കുന്നവനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അവന് കൊലയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. അപ്പൊ കൊല്ലാൻ പറയുന്ന ഒരു തത്വശാസ്ത്രം, അത് ആ ഭാഗം, ബാക്കിയുള്ള ഭാഗമൊക്കെ ശരിയാണ്, ആത്മാവസംഗമാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ കൊല്ലുക എന്ന് പറയുന്നിടത്ത് ആകെ പാളിപ്പുണ്ട്, ഹിംസ തന്നെയാണ്. അത് മരിക്കുമ്പോഴേ അത് തിരിച്ചറിയത്തുള്ളൂ, കൊന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് തിരിച്ചറിയില്ല. താനപ്പോഴാണ് മരണത്തെ നേരിടുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? അത് തിരിച്ചറിയും. ഞാൻ കഥയിലേക്ക് പോകുന്നില്ല, ആശയത്തെക്കുറിച്ച് പൊതുവായി പറയുകയാണ്. കഥയിൽ നിന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടാവും, അത് ചോദ്യം വരുമ്പോൾ മറുപടി പറഞ്ഞോളാം. നമ്മൾ സാധാരണ ഇതെടുത്തു കഴിഞ്ഞു. പക്ഷെ ഗുരു ഇതിന്റെ വ്യത്യാസം ഞാൻ പറയും. ഗുരു പറയുന്നത് എന്താണോ, എല്ലാവരും ആത്മസഹോദരരല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ആദ്യമായ ഒരു ആത്മസ്വരൂപമാണ്. എല്ലാവരും ആത്മസ്വരൂപമാണെങ്കിൽ എല്ലാവരും ആത്മസഹോദരരുമാണ്. ആത്മസഹോദരരാകുന്നെങ്കിൽ ഇതുകൊണ്ടാണ്, ആത്മസഹോദരെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പ്രകൃതിയിൽ നിന്ന് ജനിച്ചവരാണ്, മറ്റൊന്ന് എന്താണ്? എല്ലാവരും ഒരേ ആത്മതത്വം തന്നെ. അപ്പൊ കൊല്ലരുത്. സഹോദര ഭാവന വന്നു കഴിഞ്ഞാൽ എന്തിനാ പരസ്പരം കൊല്ലുന്നത്? ഇപ്പൊ കൊല്ലാനുള്ള ഒരു ആത്മവിദ്യ അങ്ങനെയൊന്നുമില്ല. ആത്മവിദ്യയും ഈ കൊലയും കൂടെ ഘടിപ്പിച്ചു കഴിഞ്ഞാണ് ഒരിക്കലും അത് യോജിക്കുന്ന കാര്യമുണ്ട്. ആത്മവിദ്യ വേറെ തന്നെയാണ്, കൊല അതിനോട് ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ കൊല അല്ല അവിടെ യോജിപ്പിക്കേണ്ടത്. എല്ലാം ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിനാണ് യോജിപ്പിക്കേണ്ടത്? അഹിംസ. കൊലയല്ല, ഹിംസയല്ല. മനസ്സിലായോ? അപ്പോ മതത്തിലെ തീവ്രവാദം, മതത്തിലല്ല ഏതിലായാലും ശരി, ഈ കൊല്ലുന്ന തീവ്രവാദം, അതിനെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു പറഞ്ഞത് എല്ലാവരും ഒരാത്മാവാണ്, അതുകൊണ്ട് എല്ലാവരും സഹോദരരാണ്, അതുകൊണ്ട് കൊല്ലരുത്. രണ്ടും എവിടെ നിൽക്കുന്നു? നമ്മുടെ ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ ആദർശമായിട്ടല്ലേ എടുക്കുന്നത്? എന്താണോ അസംഗമായി കൊല്ലുക, എവിടെ പറഞ്ഞിരിക്കുന്നു? ഏതെങ്കിലും പറഞ്ഞിരിക്കുന്നു. ഇതിനെ പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ആൾക്കാർ, ഈ സംസ്കൃതം അറിയാത്തവര് ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ കൊല്ലുക എന്ന് പറയുന്ന സിദ്ധാന്തം മതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലുമുണ്ട്. അത് മതത്തിന്റെ ഒരു ദോഷമാണ് അല്ല, രാഷ്ട്രീയത്തിനെ കൊല്ലുക എന്ന് പറയുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം വർഗസമരം, അത് കൊലയിലാണ്. അവിടെ പറയുന്നത് മുതലാളിമാരെ കൊന്നേ ശരിയാവും, വർഗശത്രു അല്ല, ഇത് മതത്തിന്റെ മാത്രം ദോഷമല്ല, അതുകൊണ്ട് അതും ഒരു മതമാണ്. കമ്മ്യൂണിസത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? അതായത് പ്രാകൃത കമ്മ്യൂണിസം, അവിടെ നിന്ന് അടിമത്തം, അടിമത്തത്തിൽ നിന്ന് ഫ്യൂഡലിസം, ഫ്യൂഡലിസത്തിൽ നിന്ന് ബൂർഷ്വാസി, പിന്നെ അവിടെ നിന്ന് സോഷ്യലിസം. അവിടെ എത്തിച്ചേരണം കൊല്ലണം, വർഗശത്രുക്കളെ മുഴുവൻ കൊല്ലണം. അത് പ്രായോഗികമാക്കിയതാണ് റഷ്യയിലും ചൈനയിലുമൊക്കെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിംസ നടത്തിയ അവിടെയാണ്. അതും മതമാണ്, ഈ മതങ്ങളാണ് കൊല്ലുന്നത്. അതൊരു അന്ധവിശ്വാസമാണ്. അതും ഒരു അന്ധവിശ്വാസമാണ്. കൊന്നല്ല ശരിയാക്കാം എന്നുള്ള അന്ധവിശ്വാസം. അത് നമ്മുടെ EMS പറഞ്ഞു, നമുക്ക് കൊല്ലാതെ ഒരു കമ്മ്യൂണിസം ഉണ്ടാക്കാം. അതാണ് എന്ത്? ജനാധിപത്യം. എന്നാലും അത് രക്തത്തിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊന്നില്ലെങ്കിൽ എന്താണോ ശരിയാവാത്ത കൊല്ല. ഇവിടെ മതക്കാരും എന്ത് ചെയ്യും? കൊല്ലും. ഇവരെല്ലാം കണക്ക് രക്തച്ചൊരു. പക്ഷെ ഭാവിയിൽ ഇതെല്ലാം തള്ളിക്കളയും മനുഷ്യൻ. മനുഷ്യൻ ഈ കൊലയൊക്കെ മനുഷ്യന് മതിയാകും. അത് മനുഷ്യൻ പരിണമിച്ച് മുന്നോട്ട് പോവുകയാണ്. പണ്ട് ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനായിരുന്നു, ദിനോസറുകളായിരുന്നു പണ്ട്. അപ്പോൾ വലിയ ദിനോസറുകൾ എന്ത് ചെയ്യും? ചെറിയതിനെയൊക്കെ പിടിച്ചിരുന്നു. അതിന്നും കുറച്ച് ചെറുതെന്നുണ്ട്, അതിനെ തന്നെ തിന്നും. അവർക്ക് എല്ലാവരും ആത്മസഹോദരല്ലേ എന്നൊന്നും പാടിക്കൊടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. കൊല്ലുന്നതും എങ്ങനെ തരും? കൃപയേറ്റ് പൂജിക്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും കാണാം ഈ പാമ്പുകളൊക്കെ. വലിയ പാമ്പ് എന്ത് ചെയ്യും? അതിന്റെ ആ ഉരക വർഗമാണ് ചെറിയ പാമ്പിനെ പിടിച്ചങ്ങ് തിന്നു. പക്ഷെ മനുഷ്യ ഇപ്പൊ തിന്നാറില്ലല്ലോണ്ടോ? ഇടിയമീൻ തിന്നു എന്ന് കേട്ടിട്ടുള്ളൂ, സത്യമാണോ എന്നറിയത്തില്ല. ഒരിക്കൽ ഇടിയമീന്റെ അടുത്ത് പത്രക്കാർ ചോദിച്ചു, താങ്കൾ മനുഷ്യമാംസം തിന്നു എന്നാണല്ലോ, ഇത് ശരിയാണോ എന്നറിയത്തില്ല കേട്ടോ. ഏയ് ഞാനത് തിന്നാറില്ല, ഭയങ്കര പുളിപ്പാണ്. ഉപ്പാണ് കളിയാക്കി പറയുന്നതാണോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ മനുഷ്യ അങ്ങനെ തിന്നാറില്ല, അത് പരിണമിച്ചാണ്. നമ്മ കുറച്ച് കഴിയുമ്പോ അവൻ കൊല്ലുന്നതും മതിയാവും, രക്തം. അങ്ങനെ ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഇസങ്ങളും മതങ്ങളും എല്ലാം ഇല്ലാതെയാണ്. അതുങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും മാർഗം നോക്കേണ്ടി വരും. ആശ്രമങ്ങളിലൊന്നും പോയാൽ ഒരു രക്ഷയില്ല, ആരും അവിടെയൊന്നും ഭക്ഷണം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ എന്ന് പറയുന്നത് ഗുരു അതിനെ യോജിപ്പിക്കുന്നത് ഏകമതം. പിന്നെ ആദ്യവുമായ ഒരാത്മരൂപം. അതുകൊണ്ടെന്താണ് സഹോദര്യം? അതിനാണ് ഗുരുവിന്റെ ഈ ദർശനം എന്നും പറഞ്ഞുണ്ട്. മാനവികത, മാനവികതയിലും അടിയുറച്ച. ആ മാനവികത എന്ന് പറയുന്നത് എങ്ങനെയാണ്? സാഹോദര്യത്തിൽ അടിയുറച്ച മാനവികതയാണ്. അപ്പോ ആ സാഹോദര്യത്തിൽ അടിയുറച്ച മാനവികതയായതുകൊണ്ടാണ് അവിടെ ഹിംസയ്ക്ക് ഒരു സ്ഥാനമില്ലാത്തത്. കൊല്ലരുത് എന്നുള്ള ഒരു ആശയം വരുന്നതുകൊണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഇസത്തോടോ ഏതെങ്കിലും മതത്തോടോ ചേർക്കാൻ പറ്റിയ കാര്യമാണോ? പറ്റോ? പക്ഷെ അവരെല്ലാം പറയുന്നു ഗുരു ഞങ്ങളുടെ സ്വന്തമാണ്. അപ്പൊ എല്ലാവരും ആത്മസഹോദരരാണെന്ന് ഈ ഗുരു പറഞ്ഞ കാര്യം പറഞ്ഞ പക്ഷം നമ്മുടെ ഈ സ്വാമിമാരുടെ ഇടയിലെങ്കിലും ഒന്ന് കുറഞ്ഞ പക്ഷം ഇങ്ങനെ ഒരു വിചാരം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇല്ലേ, പണ്ട് മഹാത്മാഗാന്ധി ജാതിയില്ലാത്തതാക്കുന്ന കാര്യം പറഞ്ഞപ്പം ഗുരു പറഞ്ഞു അത് ആ ജാതിയുടെ രൂഢ മൂലത എന്റെ തീവ്രത ആരോപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജന്മം കൊണ്ടൊന്നും നടക്കില്ല, ഇനിയും മഹാത്മാഗാന്ധി ജനിക്കേണ്ടി വരുമെന്ന്. അപ്പം ഗാന്ധിജി വലിയ ആത്മവിശ്വാസത്തോട് പറഞ്ഞു അല്ല അല്ല അല്ല ഞാൻ ഇതൊക്കെ ശരിയാക്കിയിട്ടേ പോകും, വലിയ ശരിയായ. അതുപോലെ നമ്മുടെ സ്വാമിമാരുടെ ഇടയിലെങ്കിലും ഈ ആത്മസഹോദരല്ലേ എന്നുള്ള ഒരു വിചാരം വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചാലും നിങ്ങളുടെയൊക്കെ കാലത്ത് നടന്നാ കൊള്ളാം, ബാക്കി നാട്ടുകാരുടെ ഇടയിലൊക്കെ പോട്ടെ, അവരെ വിടുക. അപ്പോ അത് വന്നു കഴിഞ്ഞാൽ എന്തൊഴിവാകും? ഹിംസകൾ ഒഴിവാകും. ഹിംസിക്കുക, കൂടെ ഉള്ളവനെ ഹിംസിക്കുക എന്ന് പറയുന്ന പരിപാടി. കഴുത്തറക്കണമെന്നില്ല, കഴുത്തറക്കാതെ ഇന്ന് ഹിംസിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മതം എന്നൊക്കെ പറയുമ്പോൾ അത് ഹിന്ദു മതമാണെന്നൊക്കെ കയറി ചാടിക്കേറി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹിന്ദു മതം എന്താണെന്നുള്ളതൊക്കെ നിർവചിക്കേണ്ടി വരും. സനാതന ധർമ്മമാണ്, അതിന്റെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? ഹിന്ദുമതത്തിൽ കൊല്ലുന്നവന് കൗൺസിലിംഗ് ഉണ്ട്, ചാകുന്നവന് ഇല്ല. അതാണ് അതിന്റെ കുഴപ്പം. നമുക്ക് ഗുരു പറയുന്നത് എന്താണ്? അതല്ല, എന്റെ വ്യത്യാസമുണ്ട്. അതിനും ഗുരു പറയുന്നു അതേ തത്വം തന്നെ. എന്താണോ അവനവനെന്ന് അറിയുന്നതൊക്കെ കൊടുത്താൽ അവനിയിൽ. അത് മാത്രമല്ല, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, പ്രിയം ഒരു ജാതി ഇതൻ പ്രിയം തുതീയ പ്രിയം ചർച്ച ചെയ്തിട്ടല്ലേ. അപരപ്രിയം എന്ന അനേകമായി പ്രിയ വിഷയം പ്രതി വന്നതും ബ്രഹ്മൻ തൻ പ്രിയം അപരപ്രിയം അത് ഒക്കെ ആത്മതത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ. പക്ഷെ അത് ആ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.